ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗീത എഴുപതാം ശ്ലോകം. ആ പൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രം ആപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തി മാപ്നോതിന കാമകാമി. വിദുഷ തിക്തീഷണസ്യാസ്ഥിതപ്രജ്ഞസ്യതേരേവ മോക്ഷപ്രാപ്തി അസന്യാസിനഃ കാമകാമിനഃ ഇത്യേതം അർത്ഥം ദൃഷ്ടാന്തേന പ്രതിപാദയിഷ്യൻ ആഹ. വിദുഷ വിദ്വാന് ഇങ്ങനെയുള്ളവനായിരിക്കണം. തെക്തേഷണസ്യ യേഷണങ്ങളെ തേജിച്ചവൻ, ആഗ്രഹങ്ങളെ തേജിച്ചവൻ. സ്ഥിതപ്രജ്ഞസ്യ സ്ഥിതപ്രജ്ഞനുമായിരിക്കണം, വിദ്വാനുമായിരിക്കണം, സ്ഥിതപ്രജ്ഞനുമായിരിക്കണം. അങ്ങനെയുള്ള യതേരേവ ഇതിക്ക് മാത്രമേ മോക്ഷപ്രാപ്തിയുള്ളൂ. ഇതിക്ക് ഉള്ള മൂന്ന് വിശേഷം കൊടുത്തിരിക്കുകയാണ്. ഒന്നയാൾ വിദ്വാനായിരിക്കണം, ത്യാഗിയായിരിക്കണം, സ്ഥിതപ്രജ്ഞനുമായിരിക്കണം. അങ്ങനെയുള്ള ഒരു രീതിക്ക് മാത്രമേ മോക്ഷപ്രാപ്തിയുള്ളൂ. എന്നത് അസന്യാസിന, ത്യാഗമില്ലാത്തവന്, സന്യാസി ത്യാഗി, അസന്യാസി ത്യാഗമില്ലാത്തവന്, കാമകാമിനഹ വിഷയങ്ങളെ കാമിക്കുന്നവന് നമോക്ഷപ്രാപ്തി, അവന് മോക്ഷപ്രാപ്തിയില്ല. ഇത്യേതം അർത്ഥം ദൃഷ്ടാന്തേന പ്രതിപാദയിഷ്യൻ ആഹ. ഈ കാര്യത്തെ ഒരു ദൃഷ്ടാന്തത്തിലൂടെ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എഴുപതാമത്തെ ശ്ലോകം ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആത്മസാക്ഷാത്കാരം ഒരു നിമിഷം കൊണ്ട് കിട്ടുന്നതല്ല, എന്നാൽ സൂചി കൊണ്ട് ഒരു താമരദളം തുളയ്ക്കാൻ എത്ര സമയം വേണമോ അത്രയും മതി, സമയം മതി ആത്മസാക്ഷാത്കാരത്തിനെന്ന് പറയുന്നുവല്ലോ. വേദാന്തവാക്യ ശ്രവണം മാത്രമേ ഒരു ഉത്തമ അധികാരിയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. അതായത് കാലം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. കാലത്തെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ആത്മസാക്ഷാത്കാരവും കാലവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. കാലം എന്ന് പറയുന്നത് മുമ്പ് ഈ വിദ്യാ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അവിദ്യാകാര്യമാണ്. കാലം എന്ന് പറയുന്നത് അവിദ്യയുടെ സൃഷ്ടിയാണ്. എങ്ങനെയാണ് ഈ സ്ഥൂല ശരീരം അജ്ഞാന സൃഷ്ടം എന്ന് പറയുന്നത്? അതുപോലെ കാലവും അജ്ഞാന സൃഷ്ടമാണ്. ജ്ഞാനം മോക്ഷത്തെ നൽകുന്നതാണ്. കാലത്തെ അപേക്ഷിക്കുന്നില്ല. അതാണ് മുഖ്യമായിട്ടുള്ളത്. ഞാനും കാലത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന അതാണ്. ഞാൻ മോക്ഷത്തെ നൽകുന്നതിന് കാലത്തെ അപേക്ഷിക്കുന്നില്ല. ജ്ഞാനം അതിന്റെ ഉത്പത്തി ഞാൻ ഉത്പന്നമാകുന്നു. കാലദേശാദികളെല്ലാം അപേക്ഷിക്കുന്നുണ്ട്. കാലദേശാദികൾ അപേക്ഷിച്ചാണ് അത് ഉത്പന്നമാകുന്നത്. അതേസമയം അത് മോക്ഷത്തെ നൽകുന്നതിന് വേണ്ടി കാലദേശാദികളെയൊന്നും അപേക്ഷിക്കുന്നില്ല. ആശ്രയം എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോൾ രണ്ടു തരത്തിലാണ് ആശ്രയിക്കുന്നത്. ഒരു വസ്തുവിന് നിലനിൽക്കുന്നതിനും മറ്റൊരു അധികരണം വേണം. ഞാൻ ഇരിക്കുന്നു, ഇരിക്കുന്നതിന് പീഠം വേണം. ഈ പീഠത്തെ ആശ്രയിച്ചുകൊണ്ടേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള ആശ്രയമാണ്. എങ്ങനെയാണ് ഒരു വസ്തു അതിന്റെ നിലനിൽപ്പിന് അതിന്റെ അധികരണത്തെ ആശ്രയിക്കുന്നത്? അതുപോലെ ജ്ഞാനം അതിന്റെ ഉത്പത്തിയിൽ കാലത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ആശ്രയിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ആശ്രയിക്കുന്നത്? അഗ്നി എങ്ങനെയാണോ ഇന്ധനത്തെ ആശ്രയിക്കുന്നത്, അഗ്നി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? ഇന്ധനത്തെ നിലനിർത്തിക്കൊണ്ടല്ല ആശ്രയിക്കുന്നു. പക്ഷെ അഗ്നി ഇന്ധനത്തെ ആശ്രയിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ അതിനെ നശിപ്പിച്ചുകൊണ്ടാണ് അതിനെ ആശ്രയിക്കുന്നത്. പക്ഷെ ഒരു വസ്തു മറ്റൊരു അധികരണത്തെ ആശ്രയിക്കുമ്പോൾ അങ്ങനെയല്ല, അവിടെ രണ്ടും നിലനിൽക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അഗ്നി അതിന്റെ ഇന്ധനത്തെ ആശ്രയിക്കുമ്പോൾ അത് എന്തിനാണോ ആശ്രയിക്കുന്നതിനെ നശിപ്പിക്കും, നശിപ്പിച്ചുകൊണ്ട് അത് നിലനിൽക്കുന്നു, അത് ഉത്പന്നമാകുന്നു. അതേത് നിമിഷം ഉത്പന്നമാകാൻ തുടങ്ങുന്നു ആ നിമിഷം തന്നെ അതിന്റെ നാശം തുടങ്ങും. ജ്ഞാനം ഉത്പന്നമാകുന്നത് അവിദ്യയെ കാലദേശത്തെ ആശ്രയിച്ചുകൊണ്ടാണെങ്കിലും അത് അഗ്നിയെ പോലെയാണ്. അതെന്ത് ചെയ്യുന്നു? ഏതിനെ ആശ്രയിച്ചാണോ അത് ഉത്പന്നമാകുന്നത് അതിനെ നശിപ്പിച്ചുകൊണ്ടാണ് അത് ആശ്രയിക്കുന്നത്. ഭൗതികമായ സ്ഥൂലമായ ഒരു ഉദാഹരണമാണ് അഗ്നിയും ഇന്ധനവും. പക്ഷെ അതിനേക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ജ്ഞാനവും അതിന്റെ ഉപാധികളും, അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഉപാധികൾ. കാലത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ജ്ഞാനം പ്രകടമാകുന്നതുവരെ ഉള്ളൂ കാലദേശങ്ങൾക്ക് നിലനിൽക്കുന്ന എന്ന് പറയുന്നത്. കാലദേശാദികൾ നിലനിർത്തുക, ജ്ഞാനവും നിലനിൽക്കുക, അത് സംഭവിക്കത്തില്ല. സകാരണം അതെല്ലാം നശിച്ചു പോകും. എന്നാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് ഇന്ന കാലത്തിൽ ഇന്ന ദേശത്തിൽ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ പുസ്തകം ഇന്ന കാലത്ത്, വർത്തമാന കാലത്ത്, ഇന്ന ദേശത്ത്, മേശപ്പുറത്ത് ഇരിക്കുന്നു എന്ന് പറയാം. ജ്ഞാനത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണോ പ്രകാശത്തിൽ അന്ധകാരം നശിച്ചു പോകുന്നു, അതുപോലെ ജ്ഞാന ഉത്പത്തിയിൽ സമകാലത്തിൽ സർവം നശിക്കുന്നു. അപ്പോൾ ഇന്ന കാലത്ത് ഇന്ന ദേശത്ത് ജ്ഞാനം എന്ന് ജ്ഞാനത്തെ സംബന്ധിച്ച് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റും ഇന്ന ഇരുളിലാണ് ഈ പ്രകാശം നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും ഭൗതികമായ പദാർത്ഥങ്ങളാണ്, അതിൽ കൂടി പറയാൻ പറ്റുന്നില്ല ഇന്ന ഇരുളിൽ ഇന്ന പ്രകാശം, അത് പറയാൻ പറ്റുന്നില്ല. അതുപോലെ ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ജ്ഞാനം എന്ന് പറയാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ എന്താണോ വളരെ താമര ദളത്തെ തുളയ്ക്കുന്നതിനുള്ള സമയം മതി എന്നൊക്കെ പറയുന്നത്, അത് സമയത്തിന്റെ നിലനിൽപ്പിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി പറയുന്നതല്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ അതിന്റെ താല്പര്യത്തെയാണ് എടുക്കേണ്ടത്, വാച്യാർത്ഥത്തെ അല്ല. ഇവിടെ പറയുന്നത് വളരെ യോഗ്യനായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉത്തമ അധികാരിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം അയത്നസിദ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ അവിടെ കാലത്തിന്റെ നിലനിൽപ്പിനെ പറയുന്നതല്ല. ഇത്രയും അനായാസമാണ് ഭൗതികമായി നമ്മൾ വളരെ വേഗത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ, അത്രയും അനായാസമായി അത് സഹജമായി ശ്രദ്ധിക്കുന്നു. അത് ഉത്തമ അധികാരി അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്, അല്ലാതെ ഒരു പ്രത്യേക ക്ഷണത്തെക്കുറിച്ച് പറയുന്നതല്ല. വേദാന്ത ശ്രവണം മാത്രമേ അതിന് ഉത്തരാധികാരിക്ക് ഇതിനെ സംഭവിക്കുന്നു. ഇവിടെ കാലദേശങ്ങളെ അപേക്ഷിക്കാതെ തന്നെ ജ്ഞാനം നിലനിൽക്കുന്നു ഉത്തമാധികാരികൾ. സാധാരണ വസ്തുക്കൾ ഉത്പത്തി സ്ഥിതി നാശം കാലത്തെ അപേക്ഷിച്ചാണ്. ഉത്പത്തി സ്ഥിതി മൂന്ന്, നമ്മൾ ഏത് വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും കാലത്തെ അപേക്ഷിച്ചാണ് ഉത്പത്തി സ്ഥിതി നാശം ഇത് മൂന്ന്. ഒരു ക്ഷണത്തിൽ ഉൽപ്പന്നമാകുന്നെങ്കിൽ അടുത്ത ക്ഷണത്തിൽ സ്ഥിതി ചെയ്യും, ചുരുങ്ങിയ പക്ഷം അതിന്റെ അടുത്ത ക്ഷണത്തിൽ നശിക്കും. അതായത് മൂന്ന് ക്ഷണം വേണം. ആ ക്ഷണം എത്ര സൂക്ഷ്മമായിക്കൊള്ളട്ടെ, മൂന്ന് ക്ഷണം വേണം. ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്തുകൊണ്ട്? അവിടെ ഉത്പത്തി സ്ഥിതി നാശം എന്ന് മൂന്ന് ക്ഷണത്തിന്റെ ആവശ്യമില്ല. കാരണം ജ്ഞാനം കാലത്തിനും കാരണമായിരിക്കുന്നതിനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ അറിവ് നമ്മൾ ചിന്തിച്ചറിയുന്ന അറിവിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. ഇതുകൊണ്ടാണ് ചിന്തിച്ചറിയുന്ന അറിവ് കാലത്തെ അപേക്ഷിച്ചാണ് ഉണ്ടാകുന്നത്. അവിദ്യാകാര്യമാണത്, അത് കാലഗണനയിൽപ്പെടുന്ന അറിവാണ്, കാലം കൊണ്ട് പരിച്ഛേദിക്കപ്പെടുന്ന അറിവാണ്. ആത്മബോധം അങ്ങനെയല്ല, അത് കാലനാശകമാണ്. അതുകൊണ്ടാണ് ആത്മാവിന് നിത്യമെന്ന് പറയുന്നത്. കാലം കൊണ്ട് പരിച്ഛിന്നമാകുന്ന ഒന്നല്ല. പിന്നെ ആത്മബോധം ഉണ്ടാകുന്നു നശിക്കുന്നു എന്നെല്ലാം പറയുന്നതോ, അങ്ങനെ പറയുന്നതും ഏതൊരു വിഷയത്തെ പ്രതിപാദിക്കണമെങ്കിലും കാലബോധത്തോടുകൂടിയേ പ്രതിപാദിക്കുന്നതാണ് കഴിയും. അതുകൊണ്ട് പറയുന്നതാണ് അങ്ങനെ. സ്ഥൂലമായ കാലബോധത്തെ ആശ്രയിക്കാതെ ഒരു തത്വത്തെയും പ്രതിപാദനം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തത്വത്തെ പ്രതിപാദനം ചെയ്യുമ്പോൾ തന്നെ ആ തത്വം പരമാർത്ഥത്തിൽ നിന്നാണ് എന്ന് കാലത്തെ നിഷേധിച്ചുകൊണ്ട് മനസ്സിലാക്കി. അപ്പൊ ജ്ഞാനം കാലത്തെ ബാധിക്കുന്നു. ജ്ഞാനത്തിൽ കാലമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാകുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു എന്നെല്ലാം പറയും. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ജ്ഞാനം അറിവ് ചിന്തിച്ചുണ്ടാകുന്ന അറിവ് അവിടെയെല്ലാം അത് കാലത്തെ അപേക്ഷിക്കുന്നു, കാലദേശ സാപേക്ഷമാണ്. ആത്മബോധം അതിനപേക്ഷിക്കുന്നില്ല. അഗ്നി ഇന്ധനത്തെ നശിപ്പിക്കുന്നതുപോലെ അത് കാരണസഹിതം കാലത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അത് ആശ്രയിക്കുന്നതെന്ന് പറയുന്നത്. ശ്രവണ മാത്രമേ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്തും ഇത് തന്നെ സംഭവിക്കുന്നത്. ശ്രവിച്ചതിന് ശേഷം മനനം ചെയ്യുന്നു, അവിടെ ബോധമുണ്ടാകുന്നു, ആ ബോധം ദൃഢപ്പെട്ടു വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം കാലത്തെ അപേക്ഷിച്ചാണ്. പക്ഷെ അത് അപരോക്ഷമായി തീരുമ്പോൾ അവിടെ കാലാപേക്ഷയില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അടുത്ത് ചോദിക്കുന്നത്, ഞാനി പ്രമാദാവല്ല എന്ന് പറഞ്ഞുവല്ലോ, അന്ധകരണത്തിന്റെ വികാര വിചാരങ്ങൾക്ക് ഞാനി സാക്ഷിയാണോ? അല്ലെങ്കിൽ ആത്മാവിനെ അവസ്ഥാത്രേ സാക്ഷി എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? ഞാനി പ്രമാദാവല്ല എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. ജ്ഞാനത്തിന്റെ സ്വഭാവം തന്നെ എന്താണ്? അജ്ഞാനത്തെ നശിപ്പിക്കുക എന്നുള്ളത്. പ്രമാതൃത്വം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനത്തിന്റെ കാര്യമാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഭാഷയിൽ ചർച്ച ചെയ്തത്. ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അതിന്റെ കാര്യമായ പ്രമാതൃത്വത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനിയിൽ പ്രമാതൃത്വമില്ല. ഞാൻ അറിയുന്നവൻ എന്നുള്ള ഒരു ബോധത്തെ ആശ്രയിച്ചാണ് അറിവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനിയിൽ ഞാൻ അറിയുന്നവൻ എന്നുള്ള ഒരു ബോധത്തെ ആശ്രയിച്ച് അറിവ് പ്രവർത്തിക്കുന്നില്ല. പ്രമാതൃത്വം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ യുക്തിയിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. എങ്ങനെ? കാരണം നശിക്കുമ്പോൾ കാര്യം നശിക്കുന്നു. ജ്ഞാനം കാരണമായ അജ്ഞാനത്തെ നശിപ്പിച്ചു. എന്തിന്? പ്രമാതൃത്വത്തിന് കാരണമായ. അപ്പോൾ ആ പ്രമാതൃത്വം നശിച്ചു. അതുകൊണ്ട് ജ്ഞാനിയിൽ അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നതിന് യുക്തി. അന്ധക്കരണത്തിന്റെ വികാര വിചാരങ്ങൾക്ക് ജ്ഞാനി സാക്ഷിയാണ് എന്നാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഈ ചോദ്യങ്ങൾക്ക് പല തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ശാസ്ത്രത്തിൽ മറുപടി പറയുന്നത്. അത് നമ്മൾ സമന്വയിപ്പിച്ച് മനസ്സിലാക്കണം. അന്ധക്കരണത്തിന്റെ വികാര വിചാരങ്ങൾക്ക് ഞാൻ സാക്ഷിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനീ സംബന്ധിച്ചിടത്തോളം അന്ധക്കരണമേ ഇല്ല. പിന്നെ അന്ധക്കരണത്തിന്റെ വികാര വിചാരങ്ങൾക്ക് പ്രസക്തി, പിന്നെ അതിന് സാക്ഷിയാകുന്നതും പ്രസക്തമല്ല എന്ന് ഒരു തരത്തിൽ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാം. അന്ധക്കരണമേ ഇല്ല. അന്ധക്കരണം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് എന്താണോ അത് മായാകാര്യമാണ്. മായ നശിച്ചാൽ പിന്നെ കാര്യം എവിടെ നിൽക്കും? നിൽക്കത്തില്ല. കാരണം നശിച്ചാൽ പിന്നെ കാര്യം നിലനിൽക്കുന്നില്ല. അത് പിന്നെ അവിടെ അന്ധക്കരണമില്ല, അതിന്റെ വൃത്തികളില്ല, പിന്നെ അവിടെ സാക്ഷിയില്ല, ഒന്നുമില്ല. പിന്നെ സാക്ഷിയായി ഭാവന ചെയ്യാൻ പറയുന്നുണ്ട് ആരോട്? അജ്ഞാനിയോട്. എന്തുകൊണ്ട്? അജ്ഞാനിക്ക് ഇതൊക്കെ ഉള്ളതാണ്. അന്ധക്കരണമുണ്ട്, വികാര വിചാരങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് ആസക്തമാകാതിരിക്കുന്നതിന് വേണ്ടി പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ തന്നെ സാക്ഷിയായി ഭാവന ചെയ്യുക. അത് ജ്ഞാനിക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? അജ്ഞാനിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തരത്തിൽ എന്താണ്, മനസ്സില്ല, മനസ്സ് പരമാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണ്. മനഃപ്പാപി വിദ്യത, മനസ്സൊരിടത്തും നിലനിൽക്കുന്നില്ല. മനസ്സ് പ്രപഞ്ചത്തിലില്ല, ആത്മാവിനുമില്ല. ആത്മാവ് നിർഗുണമാണ്, അതിനെങ്ങനെ മനസ്സ് നിലനിൽക്കും? അതുകൊണ്ട് ആത്മാവിൽ നിൽക്കാൻ മനസ്സിന് കഴിയത്തില്ല. പ്രപഞ്ചം അതുകൊണ്ടെന്താണ്? ഈ രണ്ടിടത്തും ഇല്ലെങ്കിൽ മനസ്സില്ല. അപ്പൊ ഞാനീ സംബന്ധിച്ചിടത്തോളം അന്ധകരണമേ ഇല്ല. പിന്നെ വികാര വിചാരങ്ങളില്ല. അവിടെ ജ്ഞാനിക്കിതിൻ്റെ ഒന്നും സാക്ഷിയായി ഭാവന ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരണം, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആത്മാവിനെ അവസ്ഥാത്രയ സാക്ഷി എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അജ്ഞന് വേണ്ടി പറയുന്നതാണ്. ജ്ഞാനിക്ക് വേണ്ടി പറയുന്നത്. ആത്മാവിനവസ്ഥാത്രയ സാക്ഷി എന്ന് ആരോട് പറയുന്നു? അജ്ഞനോട് പറയുന്നു. ആർക്കാണോ മനസ്സുള്ളത്, അവസ്ഥകളുള്ളത്, അവനോട് പറയുന്നു. ഈ അവസ്ഥകളില്ലാത്ത അതാണ് ജ്ഞാനം, അല്ലെങ്കിൽ അതാണ് ജ്ഞാനിയുടെ നില എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ അവസ്ഥകളുമില്ല, മനസ്സുമില്ല എന്നാണ്. അപ്പോൾ മറ്റു ചില കാര്യങ്ങൾ ഓർക്കേണ്ടി വരും. അവിടെ മനസ്സുമില്ല, അവസ്ഥകളുമില്ലെങ്കിൽ പിന്നെ ജ്ഞാനിയുടെ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, മനസ്സിലാതെ എങ്ങനെയാ ജ്ഞാനി നമ്മളോട് സംസാരിക്കുന്നു, ശിഷ്യനെ ഉപദേശിക്കുന്നത് എങ്ങനെ, അതിനൊക്കെ മനസ്സ് വേണ്ടേ? അതിന് നമ്മൾ സമാധാനം പറഞ്ഞിട്ടുള്ളതാ. അജ്ഞാനിയുടെ നില നിന്നുകൊണ്ട് അതിനെ ആരോപിതമെന്ന് പറയും. അജ്ഞാനിയുടെ കൽപ്പന ജ്ഞാനിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ പറയും. എന്താണ് ബാധ്യത അനുവർത്തി? പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാ, എല്ലാം മറന്നുപോകുന്നതാണ് പ്രശ്നം. യാദൃശ സർവഭൂതാനാം, ഈ ശ്ലോകത്തിന്റെ വെളിച്ചത്തിൽ ജ്ഞാനിയുടെ സുഷുപ്തിയും അജ്ഞാനിയുടെ സുഷുപ്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ആദ്യം മനസ്സിലാക്കുക, ജ്ഞാനിക്ക് സുഷുപ്തിയില്ല, അജ്ഞാനിക്ക് ഉള്ളതെല്ലാം ജ്ഞാനിക്കുണ്ടെന്ന് കരുതുന്നതാണ് കുഴപ്പം. അതാണ് നമ്മുടെ നിർബന്ധം. അജ്ഞാനിയുടെ സുഷുപ്തി എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള കാര്യമാണ്, ഇത് തന്നെ ജ്ഞാനിക്കും വേണമെന്നാണ്. അപ്പൊ നമുക്കുള്ളതെല്ലാം ജ്ഞാനിക്കും ഉണ്ടായാലേ നമുക്ക് സമാനം വരുത്തുള്ളൂ. എന്നുവെച്ചാൽ അജ്ഞാനി എന്താണ് ആഗ്രഹിക്കുന്നത്? തന്നെ പോലെ ആക്കുക ജ്ഞാനി. അപ്പോ അജ്ഞാനിയെ പോലെ അല്ല ജ്ഞാനി. അജ്ഞാനിക്ക് സുഷുപ്തിയുണ്ട്, ജ്ഞാനിക്ക് സുഷുപ്തിയില്ല. ഞാനും പരിശോധിക്കാനൊന്നും പോരു. അതായത് അപ്പൊ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രാത്രി എന്തായിരിക്കും ചെയ്യുന്നതെന്ന് പരിശോധിച്ചാണ്. ഉറങ്ങുന്നുണ്ടോ അതോ ഉണർന്നിരിക്കുന്നു? ഞാനീ പകൽ ചെയ്യുന്നത് തന്നെയാണ് രാത്രിയും ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. അജ്ഞാനിയാണ് പകലൊന്നും രാത്രി വേറൊന്നും ചെയ്യുന്നത്. അത് നമ്മൾ നോക്കാൻ പോകേണ്ട കാര്യമില്ല. പകലും രാത്രിയും തമ്മിൽ വ്യത്യാസമില്ല. പറഞ്ഞല്ലോ, അവസ്ഥകൾ തന്നെ ഇല്ല ജ്ഞാനിക്ക്. ഇപ്പോ നമുക്ക് ആകാംക്ഷ ജ്ഞാനിയുടെ രാത്രിയെ കുറിച്ചാണ്, ജ്ഞാനിയുടെ പകലിനെ കുറിച്ച് ആർക്കും ആകാംക്ഷ ഇല്ലാണ്ട്. അപ്പോ അജ്ഞന് ഈ പകലും രാത്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവന്റെ പകല് വേറെ, രാത്രി വേറെ. അത് അജ്ഞനുണ്ട്. അപ്പൊ അവൻ കരുതുന്നു എന്താണ്? തന്റെ പകലിനും രാത്രിക്കും വ്യത്യാസമുണ്ട്, ജ്ഞാനിക്കും വ്യത്യാസം കാണുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും പ്രത്യേകതയാണ്? അജ്ഞനെ സംബന്ധിച്ച് അത് ശരിയാണ്, അതുകൊണ്ടാണ് രാത്രി സൂര്യ ഉദിക്കാത്തത്. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയില്ല. രാവും പകലും, അതായത് ജാഗ്രത സുഷുപ്തിയും, അങ്ങനെ അവസ്ഥാഭേദമില്ല. അവരെയും അവന് ജ്ഞാനി ഉറങ്ങുന്നത് കാണുന്നുണ്ടെന്ന് അതിന് നേരത്തെ സമാധാനം പറഞ്ഞു. ആ സമാധാനം തന്നെ അവിടെയും മനസ്സിലായിക്കോണം. ജ്ഞാനിക്ക് പ്രപഞ്ചത്തിന്റെ നിഴൽ പോലും ഇല്ലല്ലോ എന്നാണ്. ഒരു വസ്തു ഉണ്ടെങ്കിലേ എന്തൊരു നിഴലുണ്ടാവും, വസ്തുവില്ലെങ്കിൽ നിഴലുണ്ടാവും. നിഴൽ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവില്ലെങ്കിലും നിഴലുണ്ടാകാമെന്ന് ഒരു ധ്വനിയുണ്ട് അതിന്. വസ്തു ഉള്ളിടത്തേ നമുക്ക് നിഴലിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും, നിലനിൽപ്പാണ് നിഴലിന്. പ്രപഞ്ചമേ ഇല്ലാത്തത് പിന്നെ നിഴലെങ്ങനെ? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിഴൽ പോലും ഇല്ലല്ലോ എന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ട്? പ്രപഞ്ചമേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതിന്റെ നിഴലെങ്ങനെ ഉണ്ടാവും? പിന്നെ ഇല്ലാത്തതിന്റെ നിഴലിനെ കുറിച്ച് ആശങ്കിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലുള്ള ആശങ്കയാണ്. ജ്ഞാനിയുടെ രാത്രിയെ കുറിച്ചുള്ള ആശങ്ക, ജ്ഞാനിയുടെ പകല് സ്പഷ്ടമാണ് ആശങ്കിക്കുന്നത്, സംശയിക്കുന്നത്. പിന്നെ രാത്രിയിൽ മാത്രമേ ഗവേഷണത്തിന്റെ ആവശ്യമുള്ളൂ. അതുപോലെയാണിത്. ഞാനീ പ്രപഞ്ചമില്ല, പിന്നെ നിഴലിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ വസിഷ്ഠൻ രാമനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിദ്വാൻമാരോടും ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നതിന്റെ താല്പര്യം എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ജ്ഞാനിക്ക് ആരും ഉപദേശിക്കുന്നില്ല. ഞാനീ നമ്മളൊക്കെ ഉപദേശിക്കത്തേ ഉള്ളൂ. ഇവരാരും ഉപദേശിക്കും? വസിഷ്ഠനും കൃഷ്ണനും ഒന്നും ഉപദേശിക്കാറില്ല. അർജുനൻ ജ്ഞാനിയാണെങ്കിൽ അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിക്കുന്നു എന്നടക്കണം. ഇതിൽ മുഖ്യമായി വരുന്ന ഒരു, നമ്മൾ ഈ ചോദ്യങ്ങളിലെല്ലാം മുഖ്യമായിരിക്കുന്ന ഒരു പ്രശ്നം അതാണ്. അതിനെയാണ് ബാധ്യത അനുവർത്തി എന്ന് പറഞ്ഞത്, പ്രാരബ്ധം എന്ന് പറയുന്നു. അതൊരു സമാധാനം മാത്രമാണ്. എന്തുകൊണ്ട്? അജ്ഞൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, അജ്ഞൻ തന്റെ നിലയിൽ നിന്നുകൊണ്ട് ജ്ഞാനിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അജ്ഞന് ബോധിക്കുന്ന ഒരു സമാധാനം എന്നേ അതിനർത്ഥമുള്ളൂ. അജ്ഞനെ ബോധ്യപ്പെടുത്താൻ, അജ്ഞനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു സമാധാനം പ്രാരബ്ധം. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പ്രാരബ്ധം കൊനു. പ്രാരബ്ധം എവിടെയാണ്? ഇല്ല എന്നാണ്. പരമാർത്ഥത്തിൽ അതില്ല എന്നുള്ളതാണ്. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞനെ ബോധിക്കില്ല. അജ്ഞനെ ബോധിപ്പിക്കണം, ശാസ്ത്രം ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബോധിച്ചില്ലെന്ന് വരും, ബുദ്ധിക്ക് പിടികിട്ടാതെ വരും. ബുദ്ധിക്ക് പിടികിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണോ പ്രാരബ്ധം ഉണ്ട് എന്ന് പറയുന്നു. പരമാർത്ഥത്തിൽ അതില്ല എങ്കിൽ, പരമാർത്ഥത്തിൽ പ്രപഞ്ചമില്ല, അതിന്റെ നിഴലുമില്ല. പ്രപഞ്ചമില്ലെങ്കിൽ പിന്നെ നിഴലില്ല, വസ്തു ഉണ്ടെങ്കിലേ നിഴലുള്ളൂ. എന്നാലും അത് അങ്ങനെ ബോധിപ്പിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ബോധിക്കേണ്ടി വരുന്നത് അജ്ഞൻ സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് ജ്ഞാനിയും ജ്ഞാനത്തെയും ജ്ഞാനിയുടെ നിലയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി, ഛിദ്യന്തേ സർവ സംശയ. ശ്രുതി തന്നെ പറയും. അപ്പൊ അജ്ഞന്റെ സംശയത്തിന് സമാധാനമായി ഇത്തരം സമാധാനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ബോധിക്കുന്ന എപ്പോ? തസ്മിൻ ദൃഷ്ടേ, അവിടെ ഈ സംശയം തീരത്തുള്ളൂ. സാക്ഷാത്കാരമേ ഈ സംശയത്തെ പരിഹരിക്കത്തുള്ളൂ. ആ അനുഭവത്തിന്റെ നിലയിൽ നിന്ന് മാത്രമേ ഇതിന്റെ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ആ അനുഭവത്തിൽ വരുന്നതുവരെ യുക്തിയെ അവലംബിച്ച് ചോദ്യവും സമാധാനവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത് അങ്ങനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ല അത് സത്യമായതുകൊണ്ട്. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അസത്യേ വത്മനി സ്ഥിത്വ തത് സത്യം സമീഹത. ഇതാണ് ശാസ്ത്രത്തിന്റെ മാർഗം. സത്യത്തെ ബോധിപ്പിക്കുന്നത് അസത്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അസത്യത്തിന്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിന്റെ ഭാഷയില്ലാത്തതുകൊണ്ട് അവിടെ യുക്തി ആശ്രയിക്കേണ്ടി വരും. അനുഭവത്തിലൂടെ മാത്രമേ എന്താണ് ചിദ്യന്റെ സർവസംശയ, സർവസംശയ വിച്ഛിത്തി അത് സംഭവിക്കത്തുള്ളൂ. പക്ഷെ എന്നാലും യുക്തിക്ക് ബോധ്യപ്പെടുന്ന അതൊരാവശ്യമാണ്, മനനത്തിന് അതാവശ്യമാണ്. അതുകൊണ്ട് ചോദ്യം തെറ്റല്ലോ ഒരിക്കലും. ചോദ്യം ചോദിക്കുന്ന ആ സംബന്ധമല്ല. കാരണം മനനം എന്ന് പറയുന്നത് ഈ ചോദ്യവും സമാധാനവും മനനം. അതുകൊണ്ട് ഈ മായാമോഹത്തെ അകറ്റുന്നതിന് ഉപായമായി പറയുന്നു ഈ ചോദ്യം ഉത്തരവും തന്നെ. അതിനാണ് മനനം എന്ന് പറയുന്നത്. ന്യായ ചർച്ചയും ഈശസ്യ മനനം വ്യപദേശഭാഗം. മനനം എന്ന് പറയുന്നത് ഈ ന്യായ ചർച്ചയാണ്, യുക്തി ചർച്ചയാണ്. അതാണ് മനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ആ ചോദ്യം അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു വഴി. അത് അവസാനിക്കാതിരിക്കുന്നതാണ്. അടുത്ത ഭാഷ്യത്തിലേക്ക് നോക്കുക. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് ആപൂര്യമാണ് അദ്ഭി അചല പ്രതിഷ്ഠം അചലതയാ പ്രതിഷ്ഠാവസ്ഥിതിയസ്യത തം അചലപ്രതിഷ്ഠം സമുദ്രം ആപഹ സർവതോഗത പ്രവിശന്തി സ്വാത്മസ്ഥം അവിക്രിയമേവ സന്തം വിദ്വത് തദ്വത് കാമാഹ വിഷയസന്നിധൗ അപി സർവതഃ ഇച്ഛാവിശേഷാഹ യം പുരുഷം സമുദ്രം ഇവ ആപഹ അവികുർവതഃ പ്രവിശന്തി സർവേ ആത്മന്യേവ പ്രലീയന്തേ ന സ്വാത്മവശം കുർവന്തി സ ശാന്തി മോക്ഷം ആപ്നോതി ന ഇതരഃ കാമകാമി കാമ്യന്തേ ഇതി കാമാഹ വിഷയാഹ താൻ കാമയിതും ശീലം യസ്യ സ കാമകാമി നൈവ പ്രാപ്നോതി ഇത്യർത്ഥഃ. ഇവിടെ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതിന്റെ ഭാഷ ഒറ്റ വരിയിൽ തീർത്തിരിക്കുകയാണ്. ഒരു വാചകത്തിൽ ആപൂര്യമാണ് നിറഞ്ഞുകൊണ്ടേയിരിക്കുക. സമുദ്രം എപ്പോഴും നിറഞ്ഞുകൊണ്ടേയിരിക്കും. നദീജലങ്ങളും മറ്റ് ജലാശയങ്ങളെ ജലങ്ങളും വന്ന് സമുദ്രം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് ആപൂര്യമാണ്. അദ്ഭി ജലം കൊണ്ട്. പക്ഷേ സമുദ്രം എങ്ങനെ ഇരിക്കുന്നു? അചലപ്രതിഷ്ഠം, ചലിക്കാതെ ഒരേ നിലയിൽ തന്നെ നിൽക്കുന്നു. സമുദ്രത്തിലേക്ക് നദി ഒഴുകിയിറങ്ങുന്ന ഭാഗത്ത് ചെന്ന് നോക്കിയാൽ ചിന്തിക്കുന്നവൻ അതിശയം തോന്നുന്നു. എന്താണോ പ്രതിക്ഷണം ഇത്രയും ജനം സമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടും അത് അനേക കോടി വർഷങ്ങളായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നിട്ടും സമുദ്രത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. മാറ്റം സംഭവിക്കുക എന്ന് വെച്ചാൽ സമുദ്രം കരയിലേക്ക് കയറി വരുന്നില്ല. എത്ര ജലം ചെന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നു? അതിൽ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അവിടെ വിനയം പ്രാപിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഒരു ചെറിയ ജലാശയത്തിൽ പുറത്തുനിന്ന് വെള്ളം ചെന്നു കഴിഞ്ഞാൽ നദിയോ മറ്റോ ഒരു ചെറിയ ജലാശയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് കരകവിഞ്ഞൊഴുകുന്നു, അതിനെ ഇളക്കി മറിക്കുന്നു. മഴ പെയ്തു കഴിഞ്ഞ് വെള്ളം കയറി കഴിഞ്ഞാൽ അത് അതിനെ അടിയോടെ മറിച്ചു കളയുന്നു. സമുദ്രത്തിന് സംഭവിക്കുന്നില്ല. അത് അചലപ്രതിഷ്ഠമായിരിക്കുന്നു. അച്ചടത്തയാ പ്രതിഷ്ഠ അവസ്ഥിതി അചലമായി ചലനം കൂടാതെ പ്രതിഷ്ഠ അവസ്ഥിതി നിലനിൽക്കുന്നു. യസ്യതം അചലപ്രതിഷ്ഠം അത് സമുദ്രത്തിന്റെ ഒരു സവിശേഷതയാണ്. അതിന് മറ്റു പല കാരണങ്ങളുണ്ടാകാം. സമുദ്രത്തിൽ നിന്ന് ജലം ആവിയായി പോകുന്നു, വീണ്ടും അത് മഴയായി വരുന്നു, വീണ്ടും അത് സമുദ്രത്തിലേക്ക് വരുന്നു. അപ്പോൾ എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നു അത്രമാത്രം അതിൽ നിന്ന് പുറത്തു പോകുന്നു. അതെല്ലാം മറ്റു കാര്യങ്ങൾ. ഇവിടെ അതെല്ലാം ഉദ്ദേശിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സമുദ്രത്തിന്റെ അചലത, അതാണ് ദൃഷ്ടാന്തം. ഒരു ചെറിയ ജലാശയത്തിന് സംഭവിക്കുന്നത് സമുദ്രത്തിൽ സംഭവിക്കുന്നില്ലതാണ്. പ്രജ്ഞന്റെ മനസ്സിൽ സംഭവിക്കുന്നത് തത്വജ്ഞന്റെ മനസ്സിൽ സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കേണ്ട ആ ഭാഗമാണ്. സമുദ്രത്തിൽ അത് സംഭവിക്കാത്തതിന് വേറെ കാരണങ്ങളില്ല, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയില്ല. ചെറിയൊരു ജലാശയത്തിൽ സംഭവിക്കുന്നത് സമുദ്രത്തിൽ സംഭവിക്കുന്നത്, അത് ആ ജലപ്രതിഷ്ഠമായി തന്നെ ഇരിക്കുന്നു. ഒരു ചെറിയ ജലാശയത്തിൽ അല്പം വെള്ളം കൊണ്ട് തന്നെ അതിനെ ഇളക്കി മറിച്ച് കരകവിഞ്ഞ് അത് ഒഴുകുന്നു. പക്ഷെ സമുദ്രത്തിൽ സംഭവിക്കുന്നില്ല. അജലപ്രതിഷ്ഠം, അചലതയാ പ്രതിഷ്ഠ അവസ്ഥിതീയസിത്വം, അജലപ്രതിഷ്ഠം കര കവിയുന്നില്ല, സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നു. സമുദ്രം ആപഹ സർവതോഗത പ്രവിശന്തി, സമുദ്രത്തിൽ എന്ത് ചെയ്യുന്നു? സർവതോഗത നാല് ഭാഗത്ത് നിന്ന് പ്രവിശന്തി, സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ടും സ്വാത്മസ്ഥം അവിക്രിയമേവ സന്തം, അത് സമുദ്രം സമുദ്രമായി തന്നെ നിലനിൽക്കുന്നു. ഈ വരുന്ന ജലത്തിന്റെ അളവനുസരിച്ച് സമുദ്രത്തിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകുന്നില്ല, അങ്ങനെ ഒഴുകേണ്ടതാണ്. സ്വാത്മസ്ഥം അവിക്രിയമേവ സന്തം യദ്വത് തദ്വത്, അതുപോലെ കാമാഹ, ജ്ഞാനിയിലേക്കും വരുന്നു കാമങ്ങൾ, തത്വജ്ഞാനിലേക്കും. വിഷയസന്നിധവുമപി സർവദ ഇച്ഛാവിശേഷ, വിഷയസന്നിധിയിൽ തന്നെ ജ്ഞാനിയിലും കാമങ്ങൾ വരുന്നു, ജ്ഞാനിയിലും വിഷയങ്ങൾ എന്ന് പറയുന്നു. വിഷയങ്ങൾ എന്താണ് നമ്മൾ പറയുന്നുണ്ടല്ലോ, ശബ്ദ സ്പർശ രൂപരസഗന്ധം. ജ്ഞാനി ശരീരത്തോടുകൂടിയിരിക്കുന്നു, ജ്ഞാനിയിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, ജ്ഞാനിയുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം എന്താണ്. അപ്പോൾ ജ്ഞാനിക്കും വിഷയങ്ങളുണ്ട്, ശബ്ദ സ്പർശരൂപ രസ വിഷയങ്ങൾ. ഇത് സമാധിസ്ഥനായ പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുന്ന ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ചിത്തപ്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത്. പ്രജ്ഞ നശിച്ച ആളിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ പ്രജ്ഞ ഉള്ളിടത്ത് പ്രപഞ്ചമുണ്ട്. അപ്പൊ ഉണർന്നിരുന്ന് അജ്ഞൻ എങ്ങനെയാണോ വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നത് പോലെ, അതുപോലെ ജ്ഞാനിയും ഉണർന്നിരുന്ന് വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നതായി കാണുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനിക്കും പകലും രാത്രിയുമുണ്ട്, ഇരുട്ടും വെളിച്ചവുമുണ്ട്, ഉണർവും ഉറക്കവുമുണ്ട്. അതാണ് വിഷയസന്നിധി എന്ന് പറഞ്ഞത്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളായ വിഷയങ്ങളും ജ്ഞാനിയുടെ മുമ്പിലുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ എന്ത് വരുന്നു ഇവിടെ? ഇച്ഛാവിശേഷ, പലതരത്തിലുള്ള കാമനകളും വരാം, ജ്ഞാനിക്കും വരാം കാമനകൾ. ജ്ഞാനിക്ക് കാമന വന്നു കഴിഞ്ഞാൽ പിന്നെ അജ്ഞനുമായിട്ട് എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അചലപ്രതിഷ്ഠ. കാമനയുടെ ഉത്പത്തിയിലും പ്രാപ്തിയിലും വ്യത്യാസമുണ്ട് ജ്ഞാനിയിൽ. അജ്ഞന് കാമനയുണ്ടാകുന്നത് എങ്ങനെയാണ്? അജ്ഞനെ വിഷയങ്ങൾ മോഹിപ്പിച്ച്, വിഷയങ്ങൾ നിമിത്തമാക്കി ഉള്ളിൽ കാമുണ്ടാകും. സ്ത്രീ അന്നപാനാദി വിഷയം മോഹിപ്പിക്കുന്നു, മറിച്ച് അത്തരം കാമനകളാണ് അജ്ഞനുണ്ടാകും, വിഷയകാമനകൾ. അതവനെ മോഹിപ്പിച്ചിട്ട് അതിൽ നിന്ന് കാമുണ്ടാക്കുന്നു അവന്റെ മനസ്സ്. ജ്ഞാനിയിൽ അങ്ങനെയല്ല കാമുണ്ടാകുന്നു, കാമനകളുണ്ടാകുന്നു. ജ്ഞാനി വിഷയം മോഹിപ്പിച്ചിട്ട് ആ വിഷയമോഹം കൊണ്ട് ജ്ഞാനിയിൽ കാമുണ്ടാകുന്നില്ല. ജ്ഞാനിയിൽ കാമനകൾ എങ്ങനെ ഉണ്ടാകുന്നു? അതിനാണ് നേരത്തെ പറഞ്ഞ സമാധാനം. പ്രാരബ്ധമാണ് ജ്ഞാനിയിൽ കാമത്തെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് വിഷയമോഹം കൊണ്ട് കാമുണ്ടാകുന്നില്ല? അവിടെ വിവേകമുള്ളതുകൊണ്ട്. വിവേകമുള്ളിടത്ത് വിഷയത്തിന് മോഹിപ്പിക്കാൻ കഴിയത്തില്ല. അജ്ഞൻ അതില്ല, അതുകൊണ്ട് വിഷയം അവനെ മോഹിപ്പിക്കുന്നു. ജ്ഞാനിയിൽ അതുണ്ട്, അതുകൊണ്ട് അവിടെ വിഷയങ്ങൾ മോഹിപ്പിച്ച് കാമങ്ങൾ ഉണ്ടാക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ജ്ഞാനിയല്ല. അജ്ഞാനും അജ്ഞനും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ വിവേകത്തിന് തടുക്കാൻ കഴിയാത്തതാണ് പ്രാരബ്ധം. പ്രാരബ്ധ വേഗത്തെ വിവേകത്തിന് തടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വിവേകം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനം പിടിച്ചതാണ്. വിവേകം എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേർന്നതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തു വരുന്നു? പ്രാരബ്ധ രൂപത്തിൽ കാമനകൾ വരാം. അപ്പൊ വിഷയം മോഹിപ്പിക്കാത്ത കാമങ്ങളെന്ന് പറയുമ്പോൾ എന്ത് കാമനകളാണ്, എന്ത് ഇച്ഛകളാണ് ജ്ഞാനിയിൽ വരുന്നത്? ജ്ഞാനിയിൽ അവശേഷിക്കുന്ന സദ്വാസനകൾ കൊണ്ടുണ്ടാകുന്ന കാമങ്ങൾ, അതാണ് ജ്ഞാനിയിൽ വരുന്ന കാമങ്ങൾ. അപ്പൊ ജ്ഞാനിക്കും കാമനയുണ്ട്, അതുകൊണ്ട് എനിക്കും എന്തുകൊണ്ട് പാടില്ല എന്ന് ചിന്തിക്കാൻ ഒക്കത്തില്ല. ജ്ഞാനിയിൽ അവശേഷിക്കുന്ന എന്താണ്? ജ്ഞാനത്തിന് തടസ്സമല്ലാത്ത, ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമല്ലാത്ത സദ്വാസനകളാണ്. ലോകസംഗ്രഹ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാമനകളാണ് ഞാൻ നീക്കുന്നത്. ലോക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള കാമനകൾ ഞാൻ ഈ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാനീ, അതുകൊണ്ടാണ് അത് ആ പ്രവൃത്തി നടക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇച്ഛ, ജ്ഞാനം, പ്രവൃത്തി, ഇതൊരു നിയമമാണ്. ജ്ഞാനിക്ക് ശരീരം നിലനിൽക്കുന്നു, ശരീരം നിലനിർത്തണം, അന്നപാനാദികൾ വേണം, അവിടെ കാമന വരും. അതിന് പ്രവൃത്തി ഉണ്ടാകണമെങ്കിലും കാമന വേണം. സൂക്ഷ്മമായ കാമന അവിടെയുണ്ട്, അജ്ഞനുമുണ്ട്. ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കാമന സഹജമായി തന്നെ ഇരിക്കുന്നു. അതെങ്ങനെയാണ് സഹജമായിരിക്കുന്നത്? ജ്ഞാനിയിലും അത് ബാധിതമായിട്ട് നിലനിൽക്കുന്നു, ആ കാമനകൾ. പക്ഷെ ജീവനിൽ അത് സഹജമായിരിക്കുന്ന ഈ കാമനകൾ തന്നെ ജീവനെ ബന്ധിപ്പിക്കുന്നു. ജീവൻ ശരീരത്തിൽ ഈ ജീവനെ നിലനിർത്തുന്നതിന് സഹജമായി ജീവനോടൊപ്പം വരുന്ന കാമനകൾ, ആ കാമനകൾ പോലും ജീവനെ ബന്ധിപ്പിക്കുന്നു. ആ കാമനയല്ല, ഒരു അജ്ഞന്റെ ഉള്ളിലുണ്ടാകുന്ന ഏത് കാമനയും അവനെ ബന്ധിപ്പിക്കും. അത് ഇന്നതെന്നില്ല. പ്രാരബ്ധ രൂപത്തിൽ വരുന്ന കാമനകൾ അജ്ഞനുണ്ട് പ്രാരബ്ധം, ജ്ഞാനിക്ക് മാത്രമല്ല. ആ പ്രാരബ്ധ രൂപത്തിൽ വരുന്ന കാമനകളായാലും ശരി, വിഷയ മോഹം കൊണ്ടുവരുന്ന കാമനകളായാലും ശരി, ഏത് കാമനയും ജീവനെ ബന്ധിപ്പിക്കും. അതിന് വകതിരിവില്ല. ഇന്നതാണോ തത്വജ്ഞാനിയാണെങ്കിലോ സ്ഥിരപ്രജ്ഞനാണെങ്കിലോ ഒരു തരത്തിലുള്ള കാമനകളും ബന്ധിപ്പിക്കുന്നില്ല. ആ കാമനകൾ പ്രാരബ്ധ രൂപത്തിൽ വന്നുകഴിഞ്ഞാൽ എത്ര വരും? അതും അനന്തമാണ്. ഓരോ കർമ്മത്തിന്റെയും പിന്നിൽ കാമനയുണ്ട്. ഒരു കർമ്മത്തിന്റെ പിന്നിൽ ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ പിന്നിൽ ഒരു കാമനം. അങ്ങനെ സർവകർമ്മങ്ങൾക്കും പിന്നിൽ കാമനകളുണ്ട്, സൂക്ഷ്മമായ കാമനകളുണ്ട്. ആ കാമനകൾ അജ്ഞനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? പ്രാരബ്ധം കൊണ്ടോ അല്ലെങ്കിൽ മോഹം കൊണ്ടോ അവിവേകം കൊണ്ടോ അജ്ഞനൊരു കാമന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാമന അവനിൽ ആ കാമത്തെ വർദ്ധിപ്പിക്കുന്നു. കാമനകൾ കാമത്തെ വർദ്ധിപ്പിക്കുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെപ്പോഴെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതുവരെ ആ കാമം തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരങ്ങൾ കാമത്തെ കീഴ്പ്പെടുത്തുന്നവരെ കാമം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് അജ്ഞനിൽ വരുന്ന കാമത്തിന്റെ പ്രത്യേകതയാണ്. അജ്ഞന്റെ കാമം ഒരിക്കലും സ്വയം നശിക്കത്തില്ല. കാമം നശിക്കുന്നത് പ്രധാനമായിട്ടൊന്ന് കാമപൂർത്തി കൊണ്ട്. ആ കാമം അതിന്റെ ഫലത്തെ നിറവേറ്റിയ കാമം നശിക്കും. കാമം വിഘ്നങ്ങൾ കൊണ്ട് നശിക്കും. എന്തെങ്കിലും കാമത്തിന് പ്രതിബന്ധം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരം കാമത്തെ കീഴ്പ്പെടുത്തിയാൽ കാമം നശിക്കും. ഭയം കാമത്തെ കീഴ്പ്പെടുത്തും, ക്രോധം കാമത്തെ കീഴ്പ്പെടുത്തും, ലജ്ജ കാമത്തെ കീഴ്പ്പെടുത്തും. അപ്പൊ വിരോധപ്രത്യയങ്ങൾ എന്ന് പറയും, അതുകൊണ്ട് കാമം നശിക്കും. ഇതാണ് അജ്ഞനിൽ സംഭവിക്കുന്നത്. അല്ലാതെ കാമം തനിയെ നശിക്കത്തില്ല. അജ്ഞനിൽ ചിലപ്പോൾ വിവേകം കൊണ്ട് നശിക്കും, അല്പമായ വിവേകം കൊണ്ട് കാമത്തിന് നാശം വരും. ഇനി ആ നാശം തന്നെ ഏത് രീതിയിൽ നശിച്ചാലും ശരി, ആ നാശത്തിന് ആത്യന്തികമായ നാശം സംഭവിക്കില്ല. തല നശിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ഷണം വീണ്ടും തല വെക്കും. ഇനി നശിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായി നശിക്കുന്നില്ല, ഭാഗികമായി നശിക്കും. ശക്തമായ സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ടാണ് നശിക്കുന്നത്. അതുകൊണ്ടത് ഭാഗികമായി നശിക്കത്തുള്ളൂ. സ്ഥൂലമായി നശിച്ചാലും സൂക്ഷ്മമായി നിൽക്കും. ഇതൊക്കെയാണ് അജ്ഞന്റെ കാമത്തിന്റെ സവിശേഷതകൾ. അതുകൊണ്ടാണ് കാമം മനസ്സിനെ സദാ വിക്ഷോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിനെ ക്ഷുബ്ധമാക്കി ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഏതുപോലെ ചെറിയൊരു ജലാശയത്തിലേക്ക് വലിയൊരു നദി പ്രവഹിക്കുന്ന പോലെയാണ്. ആ ജലാശയത്തെ ഇളക്കി മറിച്ച് കലക്കി അതിനെ കരകവിയും ആ നിലയിലാക്കി തീർക്കും. ഇത് അജ്ഞന് സംഭവിക്കുന്നു, പക്ഷെ ഇതൊന്നും തന്നെ ജ്ഞാനി സംഭവിക്കുന്നില്ല. ജ്ഞാനിയിലുണ്ടാകുന്ന കാമങ്ങൾ അതെങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ചെല്ലുന്ന ജലം, നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല. അപ്പുറത്തു നിന്ന് വന്ന ജലം സമുദ്ര ജലം എന്ന് കാണാൻ കഴിയുന്നില്ല. അതുപോലെ ജ്ഞാനിയിൽ വരുന്ന കാമങ്ങൾ ജ്ഞാനിയുടെ ആ വിവേകത്തോട് ഏകീഭവിച്ചു പോകും. ഇവിടെ ഭാഷ്യകാരൻ പറയും, പ്രളീയന്തേ, വിലയിച്ചു പോകുന്നു. അത് വിലയിക്കുന്നതിന് കാമപൂർത്തിയുടെ ആവശ്യമില്ല, പ്രതിബന്ധത്തിന്റെ ആവശ്യമില്ല, വിരോധപ്രത്യയങ്ങളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ കാമനകൾ ദുർബലങ്ങളാണ്. നിരന്തരം അത് ജ്ഞാനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും അത് ആ ജ്ഞാന സാന്നിധ്യത്തിൽ എല്ലാം വിലയിച്ചു പോകും. സമുദ്രം എങ്ങനെയാണോ ജലം അപ്രത്യക്ഷമാകുന്നത്, അതുപോലെ വിവേകത്തിൽ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു. അപ്പൊ കാമം അജ്ഞനൊരു വലിയ വിഷയമാണ്. അതിനെ അവന് ജയിക്കാൻ കഴിയുന്നില്ല, അവൻ അതിന് കീഴ്പ്പെട്ടു പോകുന്നു. ഇവിടെ പറയുന്നു, സ്വാത്മവശം കുറുവന്തി, കാമം അവനെ കീഴ്പ്പെടുത്തുന്നു, അവൻ അതിന് അധീനനായി പോകുന്നു, അവശനായി പോകുന്നു. പരവശത, കാമത്തിന് അധീനമാകുക, അതാണ് മനസ്സിന്റെ പരവശത. സർവവിഷയങ്ങളിലുള്ള കാമത്തിന് അജ്ഞന്റെ മനസ്സ് അവശനായി പോകും. ജ്ഞാനിയുടെ മനസ്സിന് ആ പാരവശ്യമില്ല, പരവശതയില്ല. അതെന്ത് ചെയ്യുന്നു? വിവേകത്തിൽ അത് വിലയിച്ചു പോകുന്നു. പ്രളീയന്തേ, ആത്മന്യവ പ്രളീയന്തേ, അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. തന്നിൽ തന്നെ അത് വിലയിച്ചു പോകുന്നു. ജ്ഞാനിയിൽ ഭോഗമില്ല. കാമനയുടെ പൂർത്തീകരണം അവിടെയില്ല. അത് ജ്ഞാനിയുടെ കർണങ്ങളെ വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നില്ല. അതിനൊന്നും ശക്തിയില്ല. പക്ഷെ അതവിടെ കടന്നു വരുന്നുണ്ട്, പക്ഷേ അതിന് ഇതൊന്നിനും ശേഷിയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ന സ്വാത്മവശം കുറുവന്തി, ആ കാമം ജ്ഞാനിയുടെ ഒരു കരണങ്ങളെയും തനിക്ക് അധീനമാക്കുന്നില്ല, മറിച്ചത് വന്നതുപോലെ തന്നെ വിലയിച്ചു പോകും. എന്നാലത് വരാതിരുന്നുകൂടെ അത് കഴിയത്തില്ല എന്നുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പക്ഷെ അതിന് പ്രാരബ്ധം എന്നല്ല പറയുന്നത്, അജ്ഞനുകൊണ്ട് പ്രാരബ്ധം. പക്ഷെ ജ്ഞാനിയുടെ പ്രാരബ്ധം എന്താണ് പറയുന്നത്? പ്രാരബ്ധ വിശേഷം എന്ന് പറയും. മറ്റ് പ്രാരബ്ധത്തിന് എന്ന് പറയും, അത് പ്രാരബ്ധ സാധാരണ, സാധാരണമായിട്ടുള്ള പ്രാരബ്ധമാണ്. ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് വിശേഷ പ്രാരബ്ധം. അജ്ഞന്റെ കാമനകളെ എപ്പോഴും നിയന്ത്രിക്കുന്നത് അവന്റെ ദുർവാസനകളാണ്. ജ്ഞാനിയുടെ കാമങ്ങൾ ജ്ഞാനിയുടെ സദ്വാസനയ്ക്ക് അനുസൃതമായാണ് വരുന്നത്. അത് ലോകസംഗ്രഹത്തിനും ലോക അനുഗ്രഹത്തിനും വേണ്ടിയുള്ള കാമനകൾ മാത്രമാണ്. അത് ലോക കല്യാണത്തിനുതകുന്നു. അജ്ഞന്റെ അങ്ങനെയല്ല. ആ കാമനകൾ അവനെ നശിപ്പിക്കുന്നു, ലോകത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പരമാർത്ഥത്തിൽ ലോകസംഗ്രഹവും ലോകസേവനവുമൊക്കെ ജ്ഞാനിക്കേ കഴിയും. പരമാർത്ഥത്തിൽ അജ്ഞനതിന് കഴിയില്ല. അജ്ഞൻ അങ്ങേയറ്റം വന്നാൽ അവനവനെ സേവിക്കാൻ കഴിയും, അവനവനെ സംഗ്രഹിക്കാൻ കഴിയും, ലോകത്തെ സംഗ്രഹിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അവൻ പരവശനാണ്. അവന് തന്നെ സ്വയം ചികിത്സ ആവശ്യമാണ്. അവൻ മറ്റുള്ളവരെ ചികിത്സിക്കാൻ പോയാൽ ശരിയാകത്തില്ല. അത് ജ്ഞാനിക്കേ കഴിയും, മറ്റുള്ളവരെ ചികിത്സിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് തദ്വത് കാമാഹ. ആ സമുദ്രത്തെ പോലെ, ആ സമുദ്രത്തിന്റെ ദൃഷ്ടാന്തം രണ്ടു തരത്തിലാണ്. ഒന്ന്, സമുദ്രം കരകവിയുന്നില്ല, മറ്റൊന്ന്, സമുദ്രം ഇളകുന്നില്ല. അതുതന്നെയാണ് ജ്ഞാനിയിൽ സംഭവിക്കുന്നത്. ജ്ഞാനിയിൽ വരുന്ന കാമങ്ങൾ അത് അജ്ഞനേതുപോലെ പുതിയ കാമങ്ങളെ സൃഷ്ടിക്കുന്നില്ല. ആ കാമം കർമ്മത്തിന് പ്രേരണ കൊടുക്കുന്നില്ല. അജ്ഞന്റെ കർമ്മപ്രേരണ കാമമാണ്. ജ്ഞാനിയിൽ കാമം കർമ്മത്തിന് പ്രേരണമല്ല. ജ്ഞാനിയുടെ ലോകസംഗ്രഹ പ്രവൃത്തികൾക്കത് കാരണമല്ല. പ്രാരബ്ധം വിശേഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ആ കാമനകൾ വന്നു കഴിഞ്ഞാൽ അത് സ്വയം തന്നെ വിലയിച്ചു പോകും. അത് നശിക്കുന്നതിന് വേണ്ടി അത് മറ്റൊന്നിനെയും കാത്തു നിൽക്കുന്നില്ല. കാമപൂർത്തിയിലൂടെ നശിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഭോഗം നടക്കുന്നില്ല. ജ്ഞാനി വിഷയാനുഭവം, അതാണ് ഭോഗം എന്ന് പറയുന്നത്. ആ വിഷയാനുഭവം അവിടെ ഇല്ല. ആത്മാനുഭവമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിഷയാനുഭവം ഇല്ലാത്തത്. അതുകൊണ്ടവിടെ കാമനയ്ക്ക് പിന്നെ നിലനിൽക്കില്ല. ഒരു കാരണം വരുമ്പോൾ തീർച്ചയായും അതൊരു കാര്യത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. കാമം വരുന്നത് തന്നെ എന്താണ്? അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഈ സംബന്ധിച്ചിടത്തോളം അത് അനുഭവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അത് സ്വയം തന്നെ വിലയിച്ചു പോകുന്നു. പിന്നെ സ്വാത്മവശം കുറുവന്തി സർവേ ആത്മന്യേവ പ്രളീയന്തേ, അത് തന്നെ തന്നെ വിലയിച്ചു പോകുന്നു. സർവേ എന്ന് പറഞ്ഞാൽ അത് പ്രാരബ്ധത്തിന്റെ സ്വഭാവമാണ്. അത് ആ സദ്വാസനകൾ ഈ കാമനകളെ നിരന്തരം അനുക്ഷണം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അങ്ങനെ സൃഷ്ടിച്ചാലും അത് അവിടെ തന്നെ വിലയും പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ആ ശരീരത്തെ നിലനിർത്തുന്നത്, ലോകസംഗ്രഹ പ്രവൃത്തികളെ നിലനിർത്തുന്നത്. അതിന് ആധാരമായിട്ടുള്ളതാണ് ആ കാമം. അതുകൊണ്ടാണ് അത് അവശ്യം ജ്ഞാനിയിലും ഇരിക്കുന്നത്. ജ്ഞാനിയുടെ ശരീരത്തെ നിലനിർത്തണം. ആ ശരീരം നാശം വരെ നിലനിർത്തുന്ന അതാണ്. അതുകൊണ്ടാണ് അത് നിരന്തരം എല്ലാ ചലനങ്ങൾക്കും എല്ലാത്തിനും പിന്നിൽ അതുണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും അത് നശിച്ചു പോകുന്നു. അജ്ഞന്റെ ഉള്ള ആ കാമപ്രേരണ ഞാനിതില്ല, അതിന്റെ സ്ഥാനത്ത് ജ്ഞാനിയിൽ പ്രവർത്തിക്കുന്ന വിവേകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സർവേ ആത്മന്യവ പ്രളീയന്തി എന്ന സ്വാത്മവശങ്കർവന്തി സശാന്തി. അവനാണ് ശാന്തി, സമുദ്രത്തിന്റെ ശാന്തി അതാണ് പറയുന്നത്. അതിന്റെ ഗഹനത കൂടുന്നതിനനുസരിച്ച് അത് ശാന്തമായിരിക്കുന്നു. അതാണ് ജ്ഞാനിയിൽ സംഭവിക്കുന്നത്. ജ്ഞാനത്തിന്റെ ദൃഢത, ജ്ഞാനത്തിന്റെ തെളിമയ്ക്കനുസരിച്ച് ജ്ഞാനിയും ശാന്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാധകനും അത് തന്നെ. ഒരു സാധകൻ തന്റെ സാധനയിലൂടെ തന്റെ ചിത്തശുദ്ധിയും ആത്മബോധവും വളർത്തുന്നതിനനുസരിച്ച് ചിത്തശുദ്ധി അത് തെളിഞ്ഞു വരുന്നു, ആത്മബോധം വികസിച്ചു വരുന്നു, അതിനനുസരിച്ച് അയാൾക്ക് ശാന്തി അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ അയാൾ അസ്വസ്ഥനായിരുന്നു, അയാൾ എല്ലാ സാധനകളും അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ അയാൾ അസ്വസ്ഥനായിരിക്കുന്നു. സ്വയം സ്വസ്ഥനായിരിക്കാൻ കഴിയുന്നില്ല, അസ്വസ്ഥതയിൽ നിന്നുകൊണ്ടാണ് അയാളുടെ സാധനങ്ങളെല്ലാം പോകുന്നത്. ഒന്നുകിൽ അയാളുടെ സാഹചര്യങ്ങൾ അയാൾ അസ്വസ്ഥനാക്കും, അല്ലെങ്കിൽ അയാളുടെ സംസ്കാരം അയാളെ അസ്വസ്ഥനാക്കും. രണ്ടു തരത്തിൽ വരാം. ഏതായാലും അയാൾ അസ്വസ്ഥനായിരിക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ സാധനം ശരിയായ രീതിയിലല്ല പോകുന്നു. പുരോഗതിയുടെ അടയാളം ശാന്തിയാണ്. എവിടെ ശാന്തിയുണ്ടോ അവിടെ അയാൾ സാധനമുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ സാധനയിൽ എന്തോ പിശക് പറ്റിയിരിക്കുന്നു, സ്വസ്ഥതയില്ല. ആ ശാന്തിയുടെ അടയാളം എന്താണ്? ശാന്തിയുടെ പ്രധാനമായ അടയാളം ശാസ്ത്രജ്ഞർ പറയുന്നത് ശബ്ദമാണെന്ന്. ശബ്ദമാണ് ശാന്തിയുടെ ഏറ്റവും വലിയ അടയാളമായി പറയുന്നത്. അതിന് ഗുരുവിന്റെ ഉപദേശം ശിഷ്യന് ശാന്തനാകും, അവന്റെ മനസ്സിന് കുളിർമ കൊടുക്കുന്നു. എന്തുകൊണ്ട്? അത് ശാന്തിയിൽ നിന്ന് വരുന്നതാണ് ആ ശബ്ദം, ഗുരുവിന്റെ ആന്തരികമായ ശാന്തി. ഇവിടെ പറയുന്ന സമുദ്രത്തിന്റെ, സമുദ്രം ഗംഭീരമാണ്, ഗംഭീരവുമാണ്. അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞയും ഗംഭീരമായി, അതുപോലെ ആഴമുള്ളതായിരിക്കും. സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് അന്ധകരണം, അത് ആത്മസ്പർശിയാണ്. അജ്ഞന്റേത് വിഷയസ്പർശിയാണ്. ആത്മസ്പർശിയായ ആ അന്ധകരണത്തിൽ നിന്ന് വരുന്ന വാക്ക് അത് മനസ്സിന് ശാന്തമാക്കും. അന്ധകരണത്തിന് കുളിർമയുണ്ടാക്കുന്നതാണ് ആ വാക്ക്. ആ വാക്കും അതുപോലെ തന്നെ ഗംഭീരമായി. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രങ്ങൾ അതിനെ അടയാളം എന്ന് പറയുന്നത്. ആത്മസ്പർശം വാക്കിനുണ്ടായിരിക്കും, മനസ്സിലുള്ളത് തന്നെ. അതാണ് ആ വാക്കിന് ശിഷ്യന് ആ ബോധത്തെ പകരാൻ കഴിയുന്നത്. ആ ശാന്തിയുടെ പ്രതിധ്വനി വാക്കിലുണ്ടായിരിക്കും. ആ വാക്കിന്റെ ശ്രവണം കൊണ്ട് ശ്രവിക്കുന്നവന്റെ അന്തരാത്മാവിൽ ആ ശാന്തി പ്രതിധ്വനിക്കും. അതാണ് ആ വാക്കിന്റെ മഹത്വം. ഗുരുവിന്റെ മഹത്വം അതാണ്. അതാണ് ഇവിടെ പറയുന്നത് സശാന്തി മോക്ഷമാപ്നോതി. അതുതന്നെയാണ് മോക്ഷം. ആ ശാന്തി തന്നെ മോക്ഷം. ശാന്തി മോക്ഷവും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. അതിനെ പ്രാപിക്കുന്നു. എന്നാ ഈ തരഹ അടുത്ത് പറയും, കാമകാമി ഇവിടെ പറഞ്ഞല്ലോ, സമുദ്രം ക്ഷോഭ്യമായിരിക്കുന്നു, പക്ഷെ മറിച്ച് അജ്ഞനാണെങ്കിലോ കാമകാമിയായിരിക്കുന്നു. കാമിമാരനെ എല്ലാം അവനെ കാമിക്കുന്നു. കാമ്യന്റെ ഇത് കാമാഹ വിഷയാഹ, വിഷയങ്ങൾ താൻ കാമയിതും ശീലം യസിസ കാമകാമി, വിഷയങ്ങളെ കാമിക്കുന്നവൻ. നൈവപ്രാപ്തിനോതി, അവനതിന് പ്രാപിക്കുന്നില്ല. ഒരുവൻ ഗുരുവിനെ സമീപിക്കുന്നത് ഈ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് സമീപിക്കേണ്ടത്. ആ ശാന്തി, അത് മാത്രമേ ഗുരുവിൽ നിന്നൊരാൾക്ക്, ഒരു സാധകന് പ്രതീക്ഷിക്കാവൂ. മറ്റൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ് എന്നെ ഒരുവൻ എങ്ങനെ എന്തിനു വേണ്ടി ആശ്രയിക്കുന്നുവോ ഞാൻ അവന് അത് കൊടുക്കുമെന്നാണ്. ഈ പറയുന്ന ശാന്തി അതിനു വേണ്ടിയിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നതെങ്കിൽ ഗുരുവിൽ നിന്ന് അത് കിട്ടും. കാമകാമിയായിട്ടാണ് ചെല്ലുന്നതെങ്കിലോ അവനത് കിട്ടും. ചെന്ന് പറയുമല്ലോ, ഗുരുവിന്റെ സന്നിധിയിലും അവനെന്താ തെറ്റിപ്പോയത്? അവൻ ഗുരുവിനോട് അർത്ഥിച്ചത് എന്താണ്? അതവന് കിട്ടി. അവന്റെ മനസ്സിൽ ഉള്ളിലിരിപ്പ് വരെയായിരുന്നു. ഗുരുവിന്റെ സമീപത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവിന്റെ സമീപത്തിൽ അവൻ കൊണ്ട് ഇരുത്തിയത് എന്തിനാ? തന്റെ കാമനകളെയാണ്, കാമകാമി ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ അവനത് കിട്ടി. എന്തർത്ഥിക്കുന്നു അത് കിട്ടുന്നു. അപ്പോൾ ഗുരുവിൽ നിന്ന് ശാന്തിയാണ് ആ ഒരുവൻ, മറ്റൊന്നും വേണ്ടാതെ മതി, അതാണ് ഒരുവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനത് തന്നെ കിട്ടും. സാധാരണ പലരും പറയാറുണ്ടല്ലോ, വീടായിരുന്നു ഇതിനും ഭേദം, ആശ്രമത്തിനേക്കാളും നമ്മളെ കുറച്ചുകൂടി സ്വസ്ഥതയുണ്ടായിരുന്നു. ഇവിടെ അത് നഷ്ടപ്പെട്ടു എന്ന് പറയും. പക്ഷെ വീട്ടിലായിരുന്നു, വീട്ടിലെ അസ്വസ്ഥത കൊണ്ടാണ് അവനിവിടെ വന്നത്. എന്നിട്ട് ഇവിടെ ഇരുന്ന് പറയുകയാണ് അവിടെ കൂടുതൽ സ്വസ്ഥമായിരുന്നു. എന്നുവെച്ചാൽ അത് മറന്നുപോയി. അവിടെ സ്വസ്ഥമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവിടെയും അസ്വസ്ഥമാക്കിയിരുന്ന എന്താണോ ഈ പറയുന്ന കാമമാണ്. കാമം എങ്ങനെ അസ്വസ്ഥമാക്കുന്നു എന്ന് പറയുകയാണ്. ഗുരുവിനെ സമീപിച്ചതും എന്തിനു വേണ്ടി? തന്റെ കാമനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. തന്റെ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. ആർത്ഥനായിട്ടാണ് സമീപിക്കുന്നത്, ജിജ്ഞാസുമായിട്ടല്ല. ചിലപ്പോൾ പുറമേ ജിജ്ഞാസ കാണും, ഉള്ളി കാണത്തില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും ആ കാമനകൾ തന്നെ വർദ്ധിക്കുന്നു മനസ്സ്. കാരണം ഇവിടെയുണ്ട് കാമിക്കാൻ പലതുമുണ്ട്. പുറം ലോകത്തിലുള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട് കാമിക്കാൻ പലതും. അപ്പോൾ കാമനകൾ അതിലേക്ക് തിരിയും. അത് പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കും മനസ്സ്. അപ്പോൾ അവന് തോന്നുന്നു എന്താണോ പഴയതാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കാമകാമി, അവന് ശാന്തി. അവൻ ഗുരുവിന്റെ സമീപത്ത് പോയാലും ഇല്ല, വീട്ടിലിരുന്നാലും ഇല്ല ശാന്തി. അതിന് ആശ്രമത്തെ കുറ്റം പറഞ്ഞിട്ടോ ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അവനവൻ തന്നെയാണ് അതിന് കുറ്റക്കാരൻ. എന്തുകൊണ്ട്? അവൻ കാമകാമിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ചെല്ല് പറയുന്നത് ഗുരു തരുമെന്നാണ്. ഗുരു പാഴ്സലായിട്ട് ഇതൊക്കെ അയച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ, നമ്മൾ ത്യാഗികളായിട്ടിരുന്നോണ്ടാണ് എന്ന് പറയും. ഈ പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ ത്യാഗം, ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഇത് കാണത്തില്ല. ബാക്കി പല കാമനകളെയും മനസ്സിൽ സംരക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. തനിക്ക് ആവശ്യമുള്ളതിനെല്ലാം താൻ തന്നെ സംരക്ഷിക്കും, എന്നിട്ട് പറയും ശ്രേഷ്ഠമായതല്ല. ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളെല്ലാം ഗുരുവിൽ നിന്ന് വരട്ടെ, ബാക്കിയുള്ളതെല്ലാം ഞാൻ തന്നെ നേടിക്കോളാം. അത് തിരിച്ചറിയത്തില്ല, തന്റെ മനോഭാവം നല്ലതാണെന്ന് പോലും ഈ പാവം തിരിച്ചറിയത്തില്ല. താൻ വലിയ ഫിലോസഫി പറയുന്നു എന്നുള്ള വിചാരത്തിലാണ് പറയുന്നത്, ഗുരു തരട്ടെ എന്ന് പറയുന്നത്. മൂഢതയാണത്. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ക്ഷുദ്രങ്ങളായ നിസ്സാരങ്ങളായ കാമനകളെ വളരെ തീവ്രമായി പിടിച്ചിരിക്കുകയാണ്. അത് എത്ര തീവ്രമായി താൻ അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. താൻ പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്ര നിസ്സാരങ്ങളാണെന്ന് തിരിച്ചറിയുന്നില്ല. വലിയ വലിയ കാര്യങ്ങളിൽ ചെറിയ ആഗ്രഹം വയ്ക്കുന്നതും അതിനും വലിയ അപകടമാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ ആഗ്രഹം വയ്ക്കുന്നത് കാരണം അവിടെ കാമത്തിന് തീവ്രത വർദ്ധിക്കുകയാണ്. ഒരു ഗുരുവും പറയുകയാണ്, ഞാൻ ചക്രവർത്തി പദത്തെ തേജിച്ചിരിക്കുന്നു. ഏത് വിഡ്ഢിക്കും എന്ന് പറയാം, ഏത് വിഡ്ഢിക്കാ പറയാൻ വയ്യാത്ത. കാരണം ചക്രവർത്തി പദം എന്ന് പറയുന്നത് അവന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമാണ്. അപ്പൊ അത് ഒരുവന് തിരിക്കുന്നത് താൻ വലിയ ത്യാഗമാണ് ചെയ്തതെന്ന് അഭിമാനിക്കുന്നതിൻ്റെ ഒരു കാര്യമില്ല. എന്തുകൊണ്ട്? അത് അവന് കാമിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് കൂടി ഞാൻ തിരിച്ചു, അതാണ് എന്റെ സന്യാസം എന്ന് പറയും. അവന് ആശ്രമത്തിലെ കാര്യസ്ഥ പദവി തിരിക്കാൻ പ്രയാസമായിരിക്കും. അത് മറ്റേ ചക്രവർത്തി പദത്തേക്കാൾ അവന് വലുതായിരിക്കും. അതിലായിരിക്കും അവന്റെ പിടുത്തം മുഴുവൻ, താക്കോലിലായിരിക്കും പിടുത്തം. പറയും ഞാൻ ത്യാഗി, എന്തുകൊണ്ട്? ഞാൻ ചക്രവർത്തി പദം വരെ തിരിച്ചവനാണ്. പക്ഷെ തന്നെ പിടി താക്കോലിന് മുറുകിയിരിക്കുന്ന വിവരം ഈ പാവം അറിയുന്നില്ല. എവിടെ ഒരു പിടിയുണ്ട്, അത് തനിക്ക് വിടാൻ പറ്റുന്നില്ല. ഇവൻ ഇതിനുള്ള യോഗ്യതയേ ഉള്ളൂ. ഈ നിസ്സാരമായ കാര്യത്തിൽ പിടിക്കുന്നതിനുള്ള ഹെൽപ്പേ അവനുള്ളൂ, അതും തിരിച്ചറിയത്തില്ല. അപ്പോ ഗുരു സന്നിധിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാമകാമി തന്നെയാണ്. അപ്പോൾ വലിയ വിഷയങ്ങളിൽ കാമനകളില്ലാതിരിക്കുക, അതിലും അപകടമാണ്. ചെറിയ വിഷയങ്ങളിൽ വലിയ കാമങ്ങൾ വരിക, കാമം അവിടെ ശക്തിപ്പെടുന്നു, അവന് ശാന്തി വരത്തില്ല. ഞാനീ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിൽ എങ്ങനെ ഈ കാമനകൾ ബാധിക്കുന്നു എന്നുള്ള പറയുകയാണ്. പൊതുജനത്തിനെ നമ്മളിപ്പോൾ നന്നാക്കിയിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെയാണിത് പിടിക്കുന്നത്. മനുഷ്യനെ സാധകന്മാർ പിടികൂടുന്ന അങ്ങനെയാണ്. അവൻ ശാന്തി വരത്തില്ല. അശാന്തിക്ക് ശാസ്ത്രത്തെ പറഞ്ഞിട്ടോ ആശ്രമത്തെ പറഞ്ഞിട്ടോ ഗുരുവിനെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവനവന്റെ ശാന്തി അവനവനിൽ തന്നെ വരണം. ശാന്തിക്ക് വേണ്ടി ആശ്രമത്തിൽ കയറിയ ദിവസം മുതൽ കുഴിയിൽ വയ്ക്കുന്നതുവരെ പ്രാർത്ഥിക്കും, ഓം ശാന്തി ശാന്തി ശാന്തി. കുഴിയിൽ വയ്ക്കുമ്പോഴും ബാക്കിയുള്ളവർ ചുറ്റുപാട് നിന്ന് പ്രാർത്ഥിക്കും, ഓം ശാന്തി ശാന്തി ശാന്തി. ജീവിതത്തിൽ ഒരിക്കലും ഇവന് ഇതെന്താണ് സാധനമെന്ന് തിരിച്ചറിയത്തില്ല. എന്തുകൊണ്ട്? ഇതാ കാരണം, ഇത് പിടിപെടാൻ കഴിയുന്നില്ല. കാമകാമിയായിരിക്കുന്നു, താൻ കാമയിതും ശീലമേസിസ കാമകാമി നൈവ ആപ്പനോതി, അവൻ ഒരിക്കലും ശാന്തിയെ പ്രാപിക്കത്തില്ല. അതുകൊണ്ട് അതിസൂക്ഷ്മമായി നമ്മെ ബാധിക്കുന്ന ഈ കാമനകളെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനിയുടെ പരമമായ നിലയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും താഴോട്ട് വന്ന് അജ്ഞന്റെ നിലയിലൂടെ പറയുന്നു. ഇവിടെ ശാന്തി മാപ്പിനോദിന കാമകാമി എന്ന് രണ്ടും പറയുന്നു. ശാസ്ത്രജ്ഞർ രണ്ടു തരത്തിലും പറയും. ആദ്യം ജ്ഞാനിയുടെ അപരമമായ നിലയെക്കുറിച്ച് പറയും, പിന്നെ ശ്രോതാവിന്റെ നിലയെക്കുറിച്ച് പറയും. അത് പറയുന്നതിനു വേണ്ടി ഇതിന് രണ്ടിനെയും ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ശാന്തിയെ ആർജിക്കുക, അതാണ് മോക്ഷം. നേരത്തെ പറഞ്ഞല്ലോ സമത്വം യോഗയുച്ചത്, അവിടെയും ഈ ശാന്തിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് തന്നെ ഇവിടെയും പറയും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞൻ ഉറങ്ങിക്കിടക്കുന്ന ആളല്ല, പ്രപഞ്ചത്തെ വിസ്മരിച്ച് സമാധിയിലിരിക്കുന്ന ആളുമല്ല, മറിച്ച് നമ്മൾ കാണുന്നത് പോലെ ഉണർന്നിരിക്കുന്ന ആൾ തന്നെ. ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ ശാന്തനായിരിക്കുന്നു, മുക്തനായിരിക്കുന്നു. അതേ സമയത്ത് തന്നെ അയാൾ പ്രജ്ഞാസ്ഥൈര്യത്തോടു കൂടിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശാന്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു ശാന്തി തന്നെയാണ് മോക്ഷം എന്ന് പറഞ്ഞു. അയാൾ മുക്തനായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മുക്തിയെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ ഈ സന്ദർഭത്തിൽ പ്രജ്ഞ എന്ന് പറയുന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ വിഷയങ്ങൾ പ്രവേശിക്കുമ്പോൾ ശാന്തനായിരിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരാൾ സമാധിസ്ഥനായിരിക്കുകയാണെങ്കിൽ അവിടെ വിഷയം പ്രവേശിക്കുന്നില്ല, അവിടെ മുന്നിൽ വിഷയങ്ങളേ ഇല്ല, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ അയാളുടെ ശാന്തിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതങ്ങനെയല്ല, ഇത് അയാൾ ഉണർന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് വിഷയസന്നിധോപി, വിഷയസന്നിധിയിലും എന്ന് പറയുന്നു. വിഷയസന്നിധോ അപി എന്ന് പറയുമ്പോൾ എന്താണ്? ഇനി വിഷയസന്നിധി ഇല്ലാത്തൊരവസ്ഥ തത്വജ്ഞനുണ്ടോ? ഉണ്ട്. തത്വജ്ഞൻ വിഷയസന്നിധിയിൽ ഇരിക്കെ തന്നെ വിഷയവിദൂരനായി ഇരിക്കുന്നു. അതാണ് അപിശബ്ദം കൊണ്ട് പറയും. വിഷയ സമീപത്തിലിരിക്കുന്ന സമയം തന്നെ അയാൾ വിഷയത്തിൽ നിന്നും വിദൂരനായും ഇരിക്കുന്നു. വിഷയങ്ങൾ അയാളെ പ്രാപിക്കുമ്പോൾ തന്നെ തത്വജ്ഞൻ വിഷയങ്ങൾക്ക് അപ്രാപ്യനായും ഇരിക്കുന്നു. അത് തത്വജ്ഞന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അജ്ഞൻ കാണുകയാണ് എന്താണ് അയാൾ വിഷയസന്നിധിയിൽ ഇരിക്കുന്നതായിട്ട്. പക്ഷെ അജ്ഞൻ തത്വജ്ഞന വിഷയസന്നിധി കാണുമ്പോഴും തത്വജ്ഞൻ വിഷയ വിദൂരനായിരിക്കും. അതിനോട് പറഞ്ഞു വിഷയസന്നിധോപി സർവതഃ ഇച്ഛാവിശേഷ. ഭാഷ്യത്തിൽ പറയുന്നു എല്ലാ ഇച്ഛാവിശേഷങ്ങളും ആ ശരീരം നിലനിർത്തുന്നതിന് തുടങ്ങി ലോകസംഗ്രഹം വരെയുള്ള സർവ ഇച്ഛാവിശേഷങ്ങളും എം പുരുഷം, ഏതൊരു പുരുഷനെയാണോ സമുദ്രം ഇവ ആപഹ, സമുദ്രത്തിൽ എങ്ങനെയാണോ ജലം പ്രവേശിച്ചാലും അത് അക്ഷോഭ്യമായി സ്ഥിതി ചെയ്യുന്നത്, അവികുർവന്തഹ പ്രവിശന്തി, യാതൊരു വികാരങ്ങളും ഉണ്ടാക്കാതെ പ്രവേശിക്കുന്നു. ഈ വികാരങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാമം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഉണ്ടാക്കുന്ന വികാരം എന്ന് പറയുന്നത് തുടർന്ന് കാമങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനനുബന്ധിയായി മനസ്സ് ലജ്ജ, ഭയം, ക്രോധം എങ്ങനെയാണോ തുടർന്ന് വരുന്ന സാഹചര്യങ്ങൾ അതനുസരിച്ച് ഇത്തരം വികാരങ്ങൾ മനസ്സിൽ ഉണ്ടാക്കുന്നു. ഇതാണ് സാധാരണ മനുഷ്യന്റെ മനസ്സിൽ കാമം ഉണ്ടാക്കുന്ന വികാരങ്ങൾ, ലജ്ജ, ഭയം, ക്രോധം ഇതിനൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ കാമവർദ്ധമനവിനെ ഉണ്ടാക്കും. പക്ഷെ ജ്ഞാനിയിലാണെങ്കിലോ ഇതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ലജ്ജ, ഭയം, ക്രോധം തുടങ്ങിയ വികാരങ്ങളൊന്നും മനസ്സിൽ ഉണ്ടാക്കുന്നില്ല. സർവേ ആത്മന്യവ പ്രവിനീയന്തേ, അത് പ്രത്യക്ഷമാവുന്ന നിലയ്ക്ക് തന്നെ അത് നശിച്ചു പോകുന്നു. വിവേകത്തിൽ അത് വിലയിച്ചു പോകുന്നു. സ്വാത്മവശം കുറുവന്തി, അന്ധകരണത്തിന് കീഴ്പ്പെടുത്തുന്നില്ല. സശാന്തി മോക്ഷം ആപ്പിനോതി, അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കുക. യദ്വത് എപ്രകാരമാണോ ആപൂര്യമാണ് ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അചലപ്രതിഷ്ഠം കരകവിയാതെ നിലനിൽക്കുന്ന സമുദ്രം, സമുദ്രത്തെ, സമുദ്രത്തിലേക്ക് ആപഹ പ്രവിശന്തി, ജലം പ്രവേശിക്കുന്നത് അതുപോലെ യം, ഏതൊരു തത്വജ്ഞനെയാണോ സർവേ കാമാഹ പ്രവിശന്തി, എല്ലാ കാമങ്ങളും കടന്നു വന്നാലും ചലിപ്പിക്കാതിരിക്കുന്നത്, സശാന്തിം ആപ്നോതി, അവൻ ആ തത്വജ്ഞൻ ശാന്തിയെ പ്രാപിക്കുന്നു. കാമകാമി, കാമ്യ വിഷയങ്ങളെ കാമിക്കുന്നവനായ കാമി പുരുഷൻ അതിനെ പ്രാപിക്കുന്നില്ല, ശാന്തിയെ പ്രാപിക്കുന്നില്ല. ആ പൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിം ആപ്നോതി ന കാമകാമി വിഹായ കാമാൻ ഇഹ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിം അധിഗച്ഛതി. Thank you.